57-ാം ദശകം. രാമനോടൊത്തൊരു ദിവസം കാമദനാം നീക്കമിച്ചു വനഭൂവിൽ ഗോപാലകപാലരുടും ഗോവൃന്ദത്തുടമൊത്തുകൃതവേഷൻ. രാമനു നിർമ്മല വൃന്ദാവന സൗഭാഗ്യം വിളിച്ചു കാണിച്ചും വടികളെഴും ബാലരുടും ഭാണ്ഡീരകമെത്തിനാൻ വടച്ചോട്ടിൽ. അപ്പോൾ നിന്നെ കൊല്ലാനാശയുടൊരു ഗോപനായതിക്രൂരം എത്തി നിന്റെയടുക്കൽ ദീർഘഭുജൻ ദൈത്യനാം പ്രളംബാഖ്യൻ. അറിയുവതെന്നാലും നീ അറിയാത്തോണം സ്വബന്ധുവാക്കിയവനെ ആൽത്തറയിൽ പശുപരുടോത്ത് ആടീ നീ ദ്വന്ദ്യുദ്ധപടുകലവി. ഗോവന്മാരെ അകറ്റി രണ്ടായി ചേരികൾ ഭവാന്റെ രാമന്റെ നിന്നെ പേടിച്ചിടുവോ അസുരനെ നീ നിന്റെ കൂടെയെ നിർത്തി. വിജയിച്ചോനെ എടുക്കുക തൻ തോളാലെന്ന യുദ്ധശുൽക്കത്തിൽ ഏറ്റവും ഇഷ്ടൻ ശ്രീദാമാവിനെ നീ ഏന്തി ഭക്തദാസ്യത്താൽ ഇങ്ങനെ പലരുമെടുത്തു. എടുക്കപ്പെട്ടും കളിക്കവേ ബലനെ ബലനെടുത്തോറ്റ പ്രളംബൻ നിന്നെ പേടിച്ചകറ്റിനാൻ ദൂരെ അകലെപ്പോവതു കാണെ ബലനോ സബലം വളർത്തി വലുതായി തന്നുടെ രൂപം പൂണ്ടു ദൈത്യനുമുടനെ ഭയന്നുപോയി രാമൻ. ഉന്നതനാ മസുരനുമേൽ നിൽക്കെ ദൂരത്തു നിന്മുഖം കാണെ നിർഭയനായി മുഷ്ടിബലാൽ രാമൻ ഷഠനെ ചതച്ചു പൊടിയാക്കി. ദൈത്യവധാനന്തരമാ രാമനെ നീ പുലുകി നിന്നു സപ്രേമം. രാമൻ കൃഷ്ണനുമൊന്നായപ്പോൾ പൂജിച്ചു പൂക്കളാൽ വാനൂർ ലോകങ്ങൾക്ക് ഊന്നായവനേവം ഹരി നീ പ്രളംബനെ കൊന്നു. ആ നീ കാലം കളയാതെ നിഴൽ മാറ്റി തരേണമേ ഭഗവൻ.